ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കി മനസ്സിലാക്കാം. അതിലക്ഷ്മി അദ്യന്തമാണ്, അപ്പം അവിടെ വിസർഗം ഇടണം. അത് ലക്ഷ്മീഹി എന്ന് പറഞ്ഞു. ലക്ഷ്മി എന്ന രൂപം ഇല്ലല്ലോ. അപ്പോൾ അവിടെ എന്തോരം വിസർഗം വരും, സുലോഭം വരുന്നില്ല. പിന്നെ അങ്ങ്യന്തമാണ്, അത് നദ്യന്തവുമാണ്. സംബോധനയിൽ ഹ്രസ്വം വരുന്നു. അജാതിപ്രത്യങ്ങൾ വരവിരിക്കുമ്പോൾ എന്താണ്, ഒന്നും വരുന്നില്ലല്ലോ. ഞിത്ത് അജാതിയാണല്ലോ. ഞിത്തെന്ന് പറയുന്ന അജാതിയല്ലേ. അന്നദ്യ ഹാടശ എന്ന് പറയുന്ന അജാതി പരവരിക്കുമ്പോൾ ഞിത്ത്, അജാതി ഞിത്ത്, അജാതി ഞിത്തെന്ന് പറയും. ഞിത്തുമാണ് അജാതിയാണ്. ബാക്കിയുള്ളിടത്ത് വരുന്നില്ല. അജാതി ഞിത്തില് അന്നദ്യ ഹാടശ. പിന്നെ നുട്ടാകമോ, അതും അജാതിയാണ്. അജാതിപ്രത്യം വരവിരിക്കുമ്പോഴാണ് ഞിത്ത് വരുന്നത്. അജാതി ഞിത്ത്, അജാതി തന്നെ നുട്ടാകവും വരുന്നു. ഞിപ്രത്യം, അത് അജാതിയാണ്. ആമാദേശം വരുന്നു, അതൊക്കെ അജാതികളിലാണ്. അപ്പം അജാതിപ്രത്യം വരുമ്പോൾ ഒന്നുമില്ല എന്നുള്ള വേണ്ട. ഇത്രയും കാര്യങ്ങൾ വരുന്ന അജാതികൾ പരവരിക്കുമ്പോഴാണ്. പക്ഷെ അതിൻ്റെ നിമിത്തങ്ങൾ വരണം. അജാതി ഞിത്തിരുന്നു കഴിഞ്ഞാൽ ആണെന്നദ്ദേഹാടച്ച. പിന്നെ അജാതി നുട്ടാകമം എവിടെ? ആമിൽ. അജാതി ആം, അജാതി അജാതിയല്ല, അജാതിയാണ്. അജാതി അജാതി ഗിത്ത്, അജാതി ആം, അടുത്ത അജാതി ആം, അടുത്ത അജാതി നീ, അടുത്തത് എല്ലാം അജാതിയാണ്. ഞിയന്തമാണ്. ഞിയന്തമാണത്. ഏതാ ശബ്ദം ഏതെന്ന് കാണുന്നില്ലല്ലോ. അത് ലക്ഷ്മി ശബ്ദം. ഇങ്ങിയന്തം, ഇങ്ങിയന്തം എന്നെഴുതി. അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്തോന്നോ, അത് ഇങ്ങിയന്തം എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അത് ഇങ്ങിയന്തം എന്താ? ശ്രീലിംഗത്തല്ലേ വരത്തുള്ളൂ. നദ്യന്തം, ഇങ്ങിയന്തം. ആ ബഹുശ്രേയസി, അവിടെ സുലോകം വരുന്നു, ശരിയാണ്. അംഗത്തിന് ഹ്രസ്വം വരുന്നു, അതും ശരിയാണ്. അജാതി പ്രത്യേകപരം അത്യാവശ്യമില്ല. അജാതി ഇങ്ങത്ത് ആണ്ണദ്യാടശ, അജാതി ആമ് നൊട്ട്, അജാതിങ്ങി ആമ്, അത് ശരിയാണ്. നദ്യന്തം ഇങ്ങിയന്തം, നദ്യന്തം ഇങ്ങിയന്തം നാസ്തി എന്നെഴുതിയിരിക്കുന്ന എന്തോന്നു, ഉദാഹരണം വാദപ്രമേയം. ആ ശരി, ആ വാദപ്രമേയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. നദ്യന്തം ഞ്ഞന്തം നാസ്തി എന്നല്ല പറയേണ്ടത്. അതാ അങ്ങനെ എഴുതണമെങ്കിൽ നദ്യന്ത ഞ്ഞന്തത്വഭാവേ, നദ്യന്തത്വഭാവേ ഞ്ഞന്തത്വഭാവേ, അങ്ങനെ പറയണം. നദ്യന്ത ഞ്ഞന്തത്യോരഭാവേ, അങ്ങനെ പറഞ്ഞു. നദ്യന്തത്വവും ഞ്ഞന്തത്വവും ഇല്ലാതിരിക്കുമ്പോൾ ആണ് നദ്യന്ത ഞ്ഞന്തത്യോരഭാവേ എങ്ങനെ വരും? പപീഹി, അവിടെ വിസർഗം വരും. പപീഹി വാദപ്രമേഹി, ഞ്ഞന്തമല്ല. നദ്യന്തം ഞ്ഞന്തം സന്ധി വരും. ഞ്ഞന്തത്വയൂരഭാവി പപീഹി വാദപ്രമേഹി. സുലോഭം വരുന്നു. ഉണ്ടാ? ഇല്ല. സംബോധനയിലും ഹൃസ്വം വരുന്നില്ല. ഇണാദേശം അവിടെ ഇവഗണിച്ച് വരുന്നു. പിന്നെ അടുത്ത് ആണ്ദ്യഹ അടസ വരുന്നില്ല. നുട്ടാകുമം വരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് അകസവർണ ദീർഘ. അത് അങ്ങനെ എഴുതിയാൽ അജാതി ഇങ്ങീ പ്രത്യേകം പറയാം. അങ്ങനെയാണ്, അജാതി ഇങ്ങി പ്രത്യേകം വരവില്ല. അല്ലെങ്കിൽ സപ്തമി ഏകവേന എന്നെഴുതിയാലും മതി. നുട്ടുണ്ട്, അതെഴുതിയിട്ടില്ലേ? ഞ്ഞട്ടാകുമെന്ന് സപ്തമിയോഗം. അത് നുട്ടെന്നിടത്ത് ഷഷ്ടി ഭോവനം എന്നുകൂടെ കാണിച്ചിരുന്നാൽ വ്യക്തമാകും. ഷഷ്ടി ഭോവനമാണ്, അതുകൊണ്ട് അപ്പോൾ പിന്നെ അത് മതി. അപ്പോൾ അത് മതി. അടുത്ത് വരുന്നത് കിബന്ധം, അതാണ് നീ ശബ്ദം. കിബന്ധത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകത? അവിടെ നദ്യന്തത്വം ഇല്ല, ഞ്ഞന്തത്വം ഇല്ല, എന്നാൽ ധാതുത്വം ഉണ്ട്. അതവിടെ കാണിക്കണം. നദ്യന്തത്വം ഞ്ഞന്തത്വരഭാവേ ധാതുത്വേജ സതി എന്നെഴുതണം. നദ്യന്തത്വം ഞ്ഞന്തത്വരഭാവേ ധാതുത്വേജ സതി കിബന്ധേ, കിബന്ധ ശബ്ദേ. കിബന്ധം ഒന്നെഴുതിയാലും മതി. അല്ലെങ്കിൽ നദ്യന്തത്വം ഞ്ഞന്തത്വം, നദ്യന്തത്വം ഞ്ഞന്തത്വ അഭാവേ ധാതുത്വേജ സതി. അല്ലെങ്കിൽ ഒരുമിച്ചാണെങ്കിൽ നദ്യന്തത്വം ഞ്ഞന്തത്വാഭാവേ ധാതുത്വേജ സതി, ഒരുമിച്ചാണെങ്കിൽ. അല്ലെങ്കിൽ പിരിച്ചെഴുതണം, നദ്യന്തത്വം ഞ്ഞന്തത്വയോരഭാവേ ധാതുത്വേജ സതി. നീഹി, അവിടെ എന്താണ്? സുലോഭിക്കുന്നില്ല. അടുത്തത് നീഹി, വിസർഗമുണ്ട്, സുലോഭിക്കുന്നില്ല. അടുത്തെന്താണ്? ആ വരുന്നു. സംബോധനയിൽ എന്ത് വരുന്നു? ലോപിക്കുന്നില്ല. യങ് ആദേശം വരുന്നു. അജാതി, അജാതി സർവത്ര എന്ന് വേണം അവിടെ. അജാതി പ്രത്യേകരെ സർവത്ര, സർവത്ര യങ് ആദേശം വരുന്നു. എന്നുവെച്ചാൽ വേറൊന്നും വരുന്നില്ല. പിന്നെ അണ്ണദ്യ അടസില്ല, നദിയില്ല. അടുത്തത് നുട്ടാകമില്ല. ആമാദേശം സപ്തമി ഏകവചനം, അത് എല്ലായിടത്തും വരത്തില്ല. നീ ശബ്ദത്തിന് മാത്രം ആമൂരം, എല്ലായിടത്തും അത് വരത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. ഈകാരാന്തത്തിൽ പലതരത്തിലുള്ള രൂപങ്ങൾ വരും. ഇത് മാത്രമല്ല, ഈകാരാന്തം പുല്ലിംഗത്തിലും വരും, ഒരുപാട് രൂപങ്ങൾ സ്ത്രീലിംഗത്തിലും വരുന്നു. അവിടെയൊക്കെ വരുമ്പോൾ നദീസഞ്ജ വരുന്നു, ഇന്നതിനെ നിഷേധിക്കുന്നു, എണ്ണു വരുന്നു, ഇയങ്ങ് വരുന്നു, ഇയങ്ങനെ നിഷേധിച്ചുകൊണ്ട് എണ്ണു വരുന്നു. ഇങ്ങനെ ഒത്തിരി രൂപഭേദങ്ങൾ ഈകാരാന്തത്തിൽ വരും. അത് പുല്ലിംഗവും സ്ത്രീലിംഗവും വരും. ഇതെല്ലാം ഓർമ്മിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണലായിട്ട് ഒരു ബ്രെയിനും കൂടെ ഫിറ്റ് ചെയ്തുകൊണ്ട് വരണം. മറന്നുപോകും. അടുത്തു വരുന്ന ശബ്ദം പ്രധീ ശബ്ദം. പ്രധ്യായതീതി പ്രധീ. ധ്യായതയെ സമ്പ്രസാരണം ചെയ്യാന്ന് പറഞ്ഞ് ഒരു വാർത്തക പ്രകാരമാണ് പ്രധീ ശബ്ദം ശ്രദ്ധിക്കുന്നത്. അത് നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങൾ അതൊക്കെ കൃതന്തത്തിൽ പഠിക്കേണ്ടതാണ്. സമാസവും കൃതന്തവും എല്ലാം വരുന്നതാണ്. ഇപ്പം നമ്മൾ തൽക്കാലം പ്രധീ എന്ന് പറയുന്ന ശബ്ദത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ധ്യേയ് ചിന്തയാം, ചിന്തിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള ധ്യേയ് ധാതുവിൽ നിന്നാണ് വരുന്നത്. അത് തന്നെയാണ് ബുദ്ധി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ധീ, ബുദ്ധി. അതിൽ തന്നെയാണ് ധ്യാനം, ധ്യാനിക്കുക. അതും ഇതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ശബ്ദങ്ങളെല്ലാം അതിനെല്ലാം ഓരോ ഇതനുസരിച്ച് അതിന് സാങ്കേതികമായ അർത്ഥങ്ങൾ വരും. പ്രധ്യായതി എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പുല്ലിംഗ ശബ്ദമാണ് ഒന്ന്. മറ്റൊന്ന് ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കിബന്ധമാണ്. പ്രധ്യായതി പ്രകൃഷ്ടമായി നല്ലവണ്ണം ധ്യാനിക്കുന്നവൻ അല്ലെങ്കിൽ ചിന്തിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പുല്ലിംഗ ശബ്ദമാണ്. ഇത് പുല്ലിംഗ ശബ്ദത്തെ വിത്പാദിപ്പിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇത് നിത്യ സ്ത്രീലിംഗം അല്ല, അതുകൊണ്ട് നദീകാര്യം ഇല്ല. അപ്പോൾ പ്രതീ ശബ്ദത്തിന്റെ വിശേഷകൾ ഇത്രയും കൂടി ഓർമ്മിച്ചിരിക്കണം. ഇത് നിയന്തമല്ല, നിയന്തമല്ല, പിന്നെ നിയന്തമല്ല, പിന്നെ നദ്യന്തമല്ല, നിയന്തമല്ല. അത് നദ്യന്തമല്ലെന്ന് പറഞ്ഞപ്പോൾ അതായില്ലേ, ധാതുവാണ്. ഈകാരാന്തത്തെ കാണുമ്പോൾ ഈ മൂന്ന് കാര്യം ചിന്തിക്കണം. ഒന്നത് ധാതുവാണോ, ഇപ്പോൾ ഇനി കൂടുതലുണ്ട് തൽക്കാലം. ധാതുവാണെങ്കിൽ രൂപ വ്യത്യാസം വന്നു. പിന്നെ അത് നിയന്തമാണോ അത് ചിന്തിക്കണം. അല്ല, ഇപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് നമുക്ക് നിയന്തമാണോ അല്ലേന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പഠിക്കണം, സ്ത്രീ പ്രത്യേകം പഠിക്കണം, കൃതന്തം പഠിക്കണം. അതൊക്കെ കഴിഞ്ഞാലേ നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും. ഇപ്പം നമ്മൾ മനസ്സിലാക്കുക, ബ്രഹ്മസൂത്രം കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുക. പഠിച്ചു വരുമ്പോഴേ കാര്യം മനസ്സിലാവും. അപ്പം ഇത് നദ്യന്തമല്ല, ഞന്തമല്ല, ധാതുവാണ്. അപ്പോൾ പ്രധീ കൃദ്ധ സമാസ പ്രാദീസഞ്ജ സ്വദ്വത്തി പ്രദീസു ഇതി സ്ഥിരെ പ്രതീഹി ഋത്വവിസർഗേ ച പ്രതീഹി അത്ര അങ്ങ്യന്തത്വാ എന്ന സുലോപ. അങ്ങന്തമല്ലാത്തതുകൊണ്ട് ഇവിടെ സുലോപം വരുന്നില്ല. പ്രധീ ഔ എന്നിരിക്കുമ്പോൾ എന്താ വരുന്നത്? ആദ്യം ഇകവേണിച്ച് വരും, അതിനെ അതിനെ ബാധിച്ചുകൊണ്ടേത് വരും പ്രഥമയോ പുറസ്വർണ്ണ. അതിനേത് നിഷേധിക്കും? ദീർഘ. അപ്പോൾ വീണ്ടും ഏത് വരും? ഇകവേണിച്ച്. അതിനെ വീണ്ടും ഏത് ബാധിക്കും? പ്രതിയാവുന്നിരിക്കുമ്പോഴോ ഇന്നലെ ഇവിടുന്ന് വീട്ടിൽ പോയിട്ട് എല്ലാവരും കൂടെ ഉറങ്ങിയോ? ഇന്നലെ അജിശുനുദ്ധാത ബ്രുവാം യോ രിയങ്ങു അങ്ങോ. ഇന്നലെ പഠിച്ചത് മറന്നുപോയി, മുമ്പുള്ളതൊക്കെ മനസ്സിലുണ്ട്. എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? സുനുപ്രത്യാന്തസ്യ അംഗസ്യ, സുനുപ്രത്യാന്തമായ അംഗത്തിന് എന്തുവരും? വരുമോ? ഇയങ്ങോ ഓങ്ങോ വരും, എപ്പോ അജാതി പ്രത്യയം പരവരിക്കുക. ഇവിടെ ശിനുപ്രത്യാന്തം ഇല്ല, ഉണ്ടോ? ശിനുപ്രത്യാന്തം ഉണ്ടോ ഇവിടെ? ഇവിടെ എന്ത് പ്രത്യാന്തമാണ്? കിപ്പ് പ്രത്യാന്തമാണ്. അതുപോട്ട് ഇവർണ ഉർണാന്തസ്യ ധാതോഹോ, ഇവർണാന്തം അല്ലെങ്കിൽ ഉവർണാന്തമായ ധാതു ഉണ്ടോ ഇവിടെ? എന്താണ് ഇവർണാന്തമായ ധാതു ഉണ്ട്? ഭ്രൂ ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ ആ ഒരു ഭാഗത്ത് എടുക്കുക. ഇവർണാന്തമായ ധാതുവാണ് ഏത് ശബ്ദം? ഏത് ശബ്ദം? പ്രധീ ആണെങ്കിൽ എന്ത് വരും? എങ്ങ് വരും? എപ്പോ? അജാതി പ്രത്യയം പരമിരിക്കുമ്പോൾ അതാണ് അടുത്ത് വരേണ്ടത്. അപ്പോഴാണ് അടുത്ത സൂത്രം വരുന്നത്. എന്താണ് ഇതി പ്രാപ്തേ? എന്താണ് അവിടെ എഴുതിക്കുന്നത്? അജിഷണു ധാതു ഭ്രൂം യൂരിയങ്ങുവെങ്ങു വിഷ്ണു പ്രത്യാന്തസ്യ വർണ്ണോന്തസ്യ ധാതു ഭൃത്യസ്യച്ച അംഗസ്യ യങ്ങുവെങ്ങു സ്തോ അജാതു പ്രത്യയേ പരേ ഇതി പ്രാപ്തേ. അടുത്ത സൂത്രം ഏരനേകാച്ചോ അസംയോഗപൂർവസ്യ ധാത്തു അവയവ സംയോഗപൂർവോ നഭവതി യ ഇവർണ തദന്തോ യോ ധാതു തദന്തസ്യ അംഗസ്യ അനേകാച്ചു അംഗസ്യ എണജാതു പ്രത്യേ പ്രധ്യു പ്രധ്യഹ പ്രധ്യം പ്രധ്യൌ പ്രധ്യഹ പ്രധി ശേഷം പവീവത്. ഇവിടെ ഇയങ് വരേണ്ടാണ്, കാരണം ഇത് ഇവർണാന്തമായ ധാതുവാണ്. അപ്പോൾ ആ സൂത്രത്തിൻ്റെ നമ്പർ എത്രയാണ്? 77. പക്ഷേ പരസൂത്രമുണ്ട്, 82-ാമത്തെ സൂത്രം, അംഗാധികാരത്തിൽ തന്നെ ഉള്ളതാണ്. അത് ഇയങ്ങിന് പകരം എന്താ വിധിക്കുന്നത്? എണ്ണ് വിരിക്കുന്നു. ഇയങ്ങിന് പകരം എണ്ണ് വിരിക്കുന്നു. എണ്ണിൽ ഇവിടെ ശബ്ദം ഏതാണ്? പ്രധീ. പ്രതി ഒന്നിരിക്കുമ്പോൾ എണ്ണ വിധിച്ചു കഴിഞ്ഞാൽ ഈയുടെ സ്ഥാനത്ത് എന്ത് വരും? യാ വരും. അപ്പൊ എങ്ങനെ വരും രൂപം? പ്രധ്യൌ. ഇയങ് വന്ന എങ്ങനെ വരും രൂപം? പ്രധിയൗ. അപ്പൊ എങ്ങനെയാണ് രൂപം? പ്രധ്യൌ. അപ്പൊ പ്രധിയോ എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? പ്രധിയവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധ്യവും എന്ന് പറഞ്ഞാലോ? ആ പക്ഷെ ഈ തെറ്റ് ശരിയൊന്നും വ്യാകരണത്തിൽ മാറിക്കൊണ്ടിരിക്കും. അതെങ്ങനെ മാറുന്നു എന്ന് നമ്മൾ പിന്നീട് പഠിക്കും. തൽക്കാലം നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത്? പ്രധ്യവും. ഇതാണ് ശരിയായ രൂപം. പ്രധിയവും എന്നല്ല, പ്രധ്യവും. പ്രധു ഈ ഔവെന്ന് വരുമ്പോൾ ഇവിടെ എണ്ണ് വന്നിട്ട് ഇകാരത്തിന് എണ്ണ് വിധിച്ചത് വരും. ഇയക്കാരം വന്നിട്ട് പ്രധ്യവും. ബാക്കിയെല്ലാം എളുപ്പമാണ്. പ്രദ്യു പ്രധ്യ പ്രധ്യം പ്രദ്യു പ്രദ്യ പ്രധ്യ പ്രധ്യേ പ്രധ്യ പ്രധ്യ പ്രദ്യുഹോ പ്രദ്യോ പ്രധ്യാം പ്രധി പ്രദ്യുഹോ. എല്ലായിടത്തും ഒരുപോലെ തന്നെ എണ്ണു വരുന്നു. പപി ശബ്ദം പോലെ ചെറിയ വ്യത്യാസമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ സൂത്രം എന്താ പറയുന്നതെന്ന് നോക്കാം. ഏരനേകാച്ചു അസംഗ പൂർവസ്യ. ഇവിടെ ഏ ഹേ എന്ന് പറയുന്നത് ഏത് വിഭക്തിയാണെന്നറിയാമോ? ഷഷ്ടി ഏകവചനം. പഞ്ചമിയായാലോ? ഏതിന്റെ? വികാരത്തിന്റെ പഞ്ചമി. ഏ ഹേ എന്നാവുന്ന ഏ സൂത്രപ്രകാരം ഘേറങ്ങിതി മസിംഗസോസ്ച. അങ്ങനെയാണ് ഏ ഹേ എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? കേട്ട എവിടെയാണ് ഏത് ശബ്ദം പിടിച്ചപ്പോഴാ? ഹരിശബ്ദം. അത് തന്നെ ഈ എന്നാവുന്നു. വിസഞ്ഞവരും സൂത്രപ്രകാരം വിസഞ്ഞവരുന്നോ? എങ്ങനെ? ശേഷോഭ്യസഖി. ശേഷോഭ്യസഖി വിസഞ്ഞ വരുന്നു. പിന്നെ ഗീർങ്ങിതി മസിംഗ സോശ പുടരൂപം. ഏ ഹേ പൂർവത്തിൽ നിന്ന് അചിഷ്ണു ധാതു ഭ്രുവാം ധാതു എന്ന് പറയുന്ന ഇങ്ങോട്ട് വരും. ആ ധാതു എന്ന് പറയുന്നത് ഏഹേ എന്നുള്ളതിനോട് അന്വയിക്കും. അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ ഇവർണം, ഇവർണാന്തമായ ധാതു എന്ന് കിട്ടും. അപ്പൊ ഈ സൂത്രത്തിൽ എണ്ണ് വിധിക്കുന്നത് ഏതിനാണ്? ഇവർണാന്തമായ ധാതുവിന് എണ്ണ് വിധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് അംഗാധികാരമാണ്. ഇവർണാന്തമായ ധാതു അത് അംഗം, അത് അന്തമായിരിക്കുന്ന അംഗം, അതിന് എണ്ണ് വിധിച്ചു കഴിഞ്ഞാൽ സൂത്രം വരും അനന്തിസ്യപ്രകാരം അന്ത്യത്തിന് വരും. ധാതുവിന്റെ വിശേഷണം, അംഗത്തിന്റെ വിശേഷമാണ് തദന്തം എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഏഹേ ധാതു കൂടെ ചേരുമ്പം കിട്ടും ഇവർണാന്തമായ ധാതു. പിന്നെ അവിടെ സൂത്രത്തിൽ പറയുന്നത് എന്താണ്? അനേകാചഹ, അത് അനേക അച്ചുകളുള്ള അംഗമായിരിക്കണം, അത് അംഗത്തെ വിശേഷിപ്പിക്കുകയാണ്. കാരണം അംഗാധികാരമേണ്ട അംഗം എന്നുള്ള വരും, അംഗത്തിൽ അനേക അച്ചുകൾ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഒന്നിൽ കൂടുതൽ അച്ച് വേണം. ഈ സൂത്രം പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ശബ്ദമാണ്, അത് അംഗത്തിൽ എത്ര അച്ചുണ്ട്? ഒരച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് കഴിഞ്ഞ ദിവസം പഠിച്ചത്. അസംപ്രധി എന്ന് പറയുന്നത് എന്റെ പരത്തിൽ അവരിക്കുമ്പോൾ അംഗം ഏതാണ്? പ്രധിയെ സൂത്രപ്രകാരം അസ്മാത് പ്രത്യേകി തദാതി പ്രത്യേകം, അതിൽ എത്ര അച്ചുണ്ട്? അച്ച് സംയോജിക്കുന്ന സൂത്രം അതിരന്തിയന സഹേത. അപ്പോ അനേക അച്ചാണ് അംഗം, അതൊന്നും അനേകാച്ച അത് ധാതുവായിരിക്കണം. അപ്പൊ പ്രതി എന്ന് പറയുന്ന ധാതുവാണ്, അനേകാച്ച അംഗമാണ്, അതിന്റെ അന്ത്യത്തിൽ എന്തുണ്ട്? വിവരണമുണ്ട്. പിന്നെ സൂത്രത്തിൽ പറയുന്ന എന്താണ്? അസംയോഗപൂർവസ്യ നാസ്തി സംയോഗോ യസ്യ, അതാണ് അസംയോഗം. അതിൽ ആ സംയോഗം എന്നുള്ളതിനോടുകൂടി ധാതു എന്നുള്ള അന്വയിക്കും. അതിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നത് ധാതു അവയവ സംയോഗപൂർവോ നഭവതി ഐവർണ, ഐവർണത്തെ വിശേഷിപ്പിക്കുകയാണ്. ധാതു അവയവ സംയോഗം പൂർവത്തിൽ ഇല്ലാത്തതായ ഇവർണം വളച്ചു കിട്ടി പറയുകയാണ്. അതായത് ഇവർണത്തിന്റെ ഈ അതിന്റെ പൂർവത്തിൽ സംയോഗം വരാൻ പാടില്ല, അതാണ് പറയുന്നത്. ഈയുടെ പൂർവത്തിൽ സംയോഗം വരാൻ പാടില്ല. സംയോഗ സംയോജിക്കുന്ന സൂത്രം ഹലോ അനന്തരാഹ സംയോഗ. ധാതു സംയോജിക്കുന്ന സൂത്രം ഭുവാദയോ ധാതവ. ഇവിടെ പറയുന്നത് ധാതുവിന്റെ അവയവത്തിൽ സംയോഗം വരാൻ പാടില്ല, ഇവർണത്തിന്റെ പൂർവത്തിൽ. അതിപ്പോ ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് നോക്കിയാൽ മതി. പ്രധി, ഇവിടുത്തെ ധാതു ഏതാണ്? അത് അവിടെ ഇവർണമുണ്ടോ? അതിന്റെ ആ ഇവർണത്തിന്റെ പൂർവത്തിൽ സംയോഗമുണ്ടോ? ഉണ്ടല്ലോ. എവിടെയാ സംയോഗം? അത് ഇവർണത്തിന്റെ പൂർവ്വത്തിലല്ലേ പ്രാ എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പ്രത്യേകം പറയുന്നു ധാതുവിന്റെ അവയവത്തിൽ സംയോഗം വരാൻ പാടില്ല. അംഗത്തിൽ എവിടെയെങ്കിലും സംയോഗം വരാൻ പാടില്ല എന്നല്ല, ആ ധാതുവിന്റെ അവയവങ്ങളിൽ, ധാതുവിന്റെ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങൾ, ഇവിടെ അവയവം എന്ന് പറയുന്ന ശബ്ദമാണ്, ആ ധാതുവിന്റെ അവയവങ്ങളാകുന്ന ആ ശബ്ദങ്ങളിൽ സംയോഗം വരാൻ പാടില്ല. എന്നുവെച്ചാൽ രണ്ട് ഹല്ലുകൾ ചേർന്നിരിക്കാൻ പാടില്ല. ഹലോ അനന്തരാഹ സംയോഗം എന്നാലേ വരത്തുള്ളൂ. ഇവിടെ പ്രാ എന്ന് പറയുന്നിടത്ത് സംയോഗമുണ്ട് രേഫം, പക്ഷെ അത് ധാതുവിന്റെ അവയോഗത്തിലല്ല. മാത്രവുമല്ല, ഈയുടെ തൊട്ട് മുമ്പിലുമല്ല, അതും വേണം. ഈയുടെ തൊട്ട് പൂർവ്വത്തിലായിരിക്കണം ധാതുവിന്റെ അവയോഗത്തിൽ സംയോഗവും വരണം. അങ്ങനെ വരുന്നില്ല ഇവിടെ. പറഞ്ഞിരിക്കുന്നത് എന്ത്? ധാതു അവയവ സംയോഗപൂർവോ ന ഭവതി ഇവർണ, ഇവർണത്തെ വിശേഷിപ്പിക്കുന്നു. ഇവർണം അങ്ങനെയുള്ളതായിരിക്കണം. അതിൻ്റെ തൊട്ടു മുമ്പിൽ ധാതുവിൽ സംയോഗാക്ഷരം അല്ലെങ്കിൽ കൂട്ടക്ഷരം പാടില്ല. പ്രതി എന്നുള്ളത് ധാതു ധി ഇതിൻ്റെ എന്താണ് ഇവർണത്തിന് തൊട്ടു മുമ്പിൽ ഒരു കേവലം ഒരു വർണ്ണമുള്ളൂ ധകാരം, അവിടെ സംയുക്താക്ഷരമില്ല. മനസ്സിലായല്ലേ? തദന്തോ യോ ധാതു, അങ്ങനെയുള്ള ഇവർണാന്തമായ ധാതു. അപ്പൊ ഇവിടെ യോജിക്കുന്നുണ്ടോ? ഇവർണാന്തമായ ധാതു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? തദന്തസ്യ അംഗസ്യ എന്നാണ്. അങ്ങനെയുള്ള ധത്വന്തമായ അംഗമാണ് പ്രതി. അംഗാധികാരമായതുകൊണ്ടാണ് തദന്തോ എന്ന് പറഞ്ഞത്. പിന്നെ എങ്ങനെയായിരിക്കണം അംഗം? അനേക അനേകേ അച്ചോ യസ്യ അങ്ങനെ വിഗ്രഹിക്കും. അനേക അനേകോ അങ്ങനെയും പറയാം. അനേകേ അച്ചോ യസ്യ, അനേക അച്ചുകൾ ഉള്ള ഏതോ അങ്ങനെയുള്ള അംഗമാണ് അനേക അച്ച്. ഇവിടുത്തെ അംഗം ഏതാണ്? പ്രതിയാല്. എത്ര അച്ചുണ്ട്? അനേക അച്ചുണ്ട്. ഒന്നിൽ കൂടുതലായി അനേകമായി. അപ്പോൾ ഇത് എല്ലാം ഇപ്പം അംഗത്തിൻ്റെ വിശേഷണമായി. അംഗത്തിന് ഒരു വിശേഷണം കൊടുത്തിരിക്കുന്ന എന്താണ്? അനേക അച്ചായിരിക്കണം. അപ്പോൾ അംഗം ഏതാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്? പ്രതി. പരത്തിലവു ഇരിക്കുന്നുണ്ട് അംഗമായി. അതിൽ അത് അനേക അച്ചാണ്. അത് അനേക അച്ചാണ്. അനേക അച്ചുകളുണ്ട്. പിന്നെ പറയുന്ന എന്താണ്? അംഗം അനേകാച്ചംഗമാണ്. പിന്നെ ആ അംഗം എന്ന് പറയുന്നത് ഇവർണാന്തമായ ധാതു അന്ത്യത്തിലിരിക്കുന്നതായിരിക്കണം. അത് ശരിയായല്ലോ പ്രതിയിൽ. ഇവർണാന്തമായ ധാതു അന്ത്യത്തിലിരിക്കുന്നതാണ് അംഗം. പിന്നെ ഒന്ന് പറയുന്നത് എന്താണ്? ആ ഇവർണാന്തത്തിന്റെ പൂർവത്തിൽ ധാതുവിൽ കൂട്ടക്ഷരം പാടില്ല, സംയുക്ത സംയോഗം പാടില്ല. അത് ശരിയായി. ഇത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയുന്നു, എണ്ണ് അജാതു പ്രത്യയം. അജാതിയായ പ്രത്യയം പരമിരിക്കുമ്പോൾ, അച്ച് ആദിയായ പ്രത്യയം പരമിരിക്കുമ്പോൾ അങ്ങനെയുള്ള അംഗത്തിന് എണ്ണ് വിധിക്കും. അലൗന്ദിശ്യപ്രകാരം അന്ത്യത്തിലെ ഇകാരത്തിന് എണ്ണ് വിധിക്കും. ഈ വന്നു കഴിയുമ്പോൾ എന്തായി? പ്രധ്യൗ ഒരേ ശരിയായില്ലേ? ഇതുവാണെങ്കിൽ ഇപ്രകാരം വന്നു കഴിഞ്ഞാൽ എന്തുവരെ രൂപം? പിന്നെന്താ അതുപോലെ? വേണ്ട, നമുക്ക് കാര്യം വന്നാൽ പോരെ. കണ്ടീഷനാണോ വലുത്? അതേ കാര്യമാണോ വലുത്? ഇതുവാണെങ്കിൽ ഉണ്ട്. എണ്ണു വന്നു കഴിഞ്ഞാലും പ്രധ്യവും. ഇത്രയും വളച്ചു കെട്ടിയ ഒരു സൂത്രം, ഏരനേകാച്ചോ അസമീപൂർവസ്യാധാത്വയവ സംയോഗപൂർവ്വ ധാത്വേ സംയോഗ പൂർവോന്നഭവതിയവർണ്ണ തദന്തോയോ ധാതു തദന്തസ് അനേകാച്ചംഗസി എണ്ണ അജാതു പ്രതി എന്നൊക്കെ പറയുന്നതിന് പകരം ഇത് വേണിച്ചു വന്നാൽ എണ്ണ വരും, പ്രധ്യവും നിരുപസിദ്ധിക്കും എന്നിരിക്കെ പിന്നെ ഈ സൂത്രത്തിന്റെ ആവശ്യം എന്തുകൊണ്ട്? അജുഷ്ണു ധാതുപൂർവാം യോരിയങ്ങു വങ്ങു എന്ന് പറയുന്ന സൂത്രപ്രകാരം ഇയങ്ങ് വരും. അതാണ് കഴിഞ്ഞ ദിവസം നമ്മളത് പഠിച്ചത്. അത് വരും. അതെന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല? അത് തന്നെ. എന്തുകൊണ്ട്? എന്നാ എങ്ങ് വരട്ടെ, ഇത് പരമായതുകൊണ്ട് അതിനെ ബാധിച്ചിട്ട് എണ്ണ് വരും. അപ്പൊ പിന്നെ ആ സൂത്രം പിന്നെ എവിടെയായിരിക്കും വരുന്നത്? ഏകാച്ചുള്ള ധാതു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച എന്താണ്? നീ. നീ എന്ന് പറയുന്ന സ്ഥലത്ത് അത് വരും. അവിടെ ഇതിന് വരാൻ പറ്റില്ല ഈ സൂത്രത്തിന്. എന്തുകൊണ്ട്? ഇത് അനേകാച്ചുള്ളടത്തെ പ്രവർത്തിക്കും. നീ എന്ന് പറയുന്നതോ ഏകാച്ച്. അപ്പൊ ഏകാച്ചാണ് പക്ഷെ രണ്ടിനും ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ്? ധാതുവായിരിക്കും. രണ്ടും ധാതുവായിരിക്കും, രണ്ടിനും തുല്യമാണ്. അതിൽ ഏകാച്ചാണ് അംഗത്തിനെങ്കിൽ ഏത് വരും? യങ്. അനേകാച്ചാണ് അംഗത്തിനെങ്കിൽ എണ്ണ്. പരമായതുകൊണ്ട് എണ്ണ് വരും. പിന്നെ വിശേഷം ഒന്നുകൂടെ പറയുന്നത്, ധാതു അവയവത്തിൽ സംയോഗമുണ്ടെങ്കിൽ എന്ത് വരും? യങ് വരും. എണ്ണ് വരില്ലെങ്കിൽ പിന്നെ യങ് വരും, ധാതുവാണെങ്കിൽ. ഇപ്പൊ ധാതു അവയവത്തിൽ സംയോഗമില്ലെങ്കിലേ എന്തിനു വരാൻ പറ്റുമോ? എണ്ണിന്. അപ്പോൾ ഇവിടെ പ്രതി എന്ന് പറയുന്നിടത്ത് ധാതുവയവത്തിൽ സംയോഗമില്ല, ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്ത് വന്നു? അല്ല, പിന്നെ നീ എന്ന് പറയുന്നിടത്തും ധാതുവയവത്തിൽ സംയോഗമില്ല, അവിടെ എണ്ണ വന്നൂടെ? അവിടെ പക്ഷേ ഏകാച്ചാണ്, അനേകാച്ചല്ല. ഇപ്പം എല്ലാവർക്കും വരണം. ഇവിടെ എന്താ സൂത്രം? ഏ ഹേ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവർണാന്തവും ഉവർണാന്തവുമായ ധാതുവാണെങ്കിൽ അതിന് ഇവർണാന്തത്തിന് എങ്ങും ഉവർണാന്തത്തിന് ഉവങ്ങും വരും. ഉവങ്ങ് ഉവങ്ങിന്റെ ഉദാഹരണം വന്നില്ലല്ലേ. മതി, ഉവങ്ങ് എന്ന ഉദാഹരണം വരുമ്പോഴത്തേക്ക് ഉവങ്ങ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കാണിക്കുക, എന്നിട്ട് വിപ്രതിഷേധം കാണിക്കുക. എവിടെ? ഏരനേ കാഞ്ചെന്ന് നിഷേധമല്ല, അത് വിധിയാണ്. വിപ്രതിഷേധം വരുമ്പോൾ ഇവിടെ ഏ അല്ലേ ഉള്ളൂ. സൂത്രത്തിൽ തന്നെ എന്ത് പറഞ്ഞിരിക്കുന്നു? ഏ ഹേ ഇവർണത്തിന്. മറ്റടുത്ത് എന്താണ്? അജസ്വനു ധാതബ്രുവ യുവോഹോ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവർണുണ്ട് വർണ്ണമുണ്ട്, ഇവർണുണ്ട് വർണ്ണമുണ്ട്. ഈ സൂത്രത്തിൽ എന്താ പറയുന്നു? ഏ ഹേ. അതിൽ ഇവർണാന്തമാണെങ്കിൽ ഇന്ന ഇന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ഇയങ്ങല്ല വരുന്നത്, എണ്ണ. മനസ്സിലായോ? അത് പറയുന്നില്ല. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത്. എന്താണ് അപവാദം? ഒരു കാര്യം അനേകാച്ചെന്ന് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനേകാച്ചുള്ളിടത്തേ വരൂ, ഏകാച്ചായാൽ വരത്തില്ല. അതിനാണ് നമ്മളെപ്പോഴും പറയുന്നത് എന്താണ് അപവാദം. കൂടുതൽ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം പറയണമെങ്കിൽ നമ്മൾ ആദ്യം മുതൽ അപവാദം പഠിച്ച എങ്ങനെയാണ്? നിരവകാശ വിധി, അത് നിരവകാശമാവും. ഇപ്പോൾ ഏകാച്ചിൽ അതും പ്രവർത്തിക്കും, അനേകാച്ചിൽ അതും പ്രവർത്തിക്കും. അവിടെ ഏകാച്ചെന്ന് പറയേണ്ട കാര്യമില്ല. അതാണ് അപവാദം. പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അത് സൂത്രങ്ങൾ പ്രവർത്തിക്കുന്ന എങ്ങനെയാണ്? എല്ലാ സൂത്രവും നമ്മുടെ മനസ്സിൽ വേണം, എന്നാലേ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അഷ്ടാധ്യായി ആദ്യം മനഃപ്പാഠം ചെയ്യണം, എന്നിട്ട് പഠിക്കുന്നതുകൊണ്ടാണ്. നമ്മളിപ്പോൾ പ്രക്രിയാക്രമത്തിൽ പഠിച്ചു പോകുമ്പോൾ ആവശ്യമുള്ള സൂത്രങ്ങൾ മാത്രം എടുത്ത് പഠിക്കുന്നു. മനഃപ്പാഠം ചെയ്യുന്ന ജോലി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രയോജനം അതാണ്. മൊത്തം മനഃപ്പാഠം ചെയ്യേണ്ട, അതിൻ്റേതായ നഷ്ടമുണ്ട്, പ്രയോജനമുണ്ട്. നഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രക്രിയകൾ ഓരോ സ്ഥലത്ത് പ്രയോഗിച്ചതടുത്ത് മാത്രമേ നമുക്കറിയാൻ പറ്റൂ, ബാക്കിയുള്ളത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അനേകാച്ച് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പൂർവ്വം പ്രവർത്തിക്കുന്ന ഏകാച്ചിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആദ്യം നീ എന്നൊരു ശബ്ദമെടുത്ത് എന്നിട്ട് അജിസ്വനു ധാതബ്രുവ എന്ന് പറയുന്ന അവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി. അവിടെ പ്രതി ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം വേറൊരു സൂത്രമുണ്ട്. ലഘുസിദ്ധാന്തമതികാരൻ എന്താ ചെയ്ത്? ആദ്യം അജിസ്വനു ധാതബ്രുവ പറഞ്ഞു, ആദ്യം പ്രതി പറഞ്ഞു, എന്നിട്ട് അജിസ്വനു സാധുഗ്രഹസൂത്രം പറഞ്ഞു പറഞ്ഞു ഈ പ്രതിശബ്ദത്തിൽ ഇത് പ്രവർത്തിക്കത്തില്ല. പിന്നെ എന്ത് പറയും? ഇതിന്റെ അപവാദമായൊരു സൂത്രമുണ്ട് അജിഷ്ണുവും, അത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. നമ്മളെന്താ ചെയ്തത്? ആദ്യം നീ ശബ്ദം എടുത്ത് എന്നിട്ട് ഇവിടെ അജിഷ്ണു ധാതുബ്രഹ്മം പ്രവർത്തിക്കും, അതിന്റെ ഉദാഹരണം കാണിച്ചു. എന്നിട്ട് പ്രതിശബ്ദം എടുത്ത് അവിടെ ഏരനേകാച്ചോ അസംഖ്യപൂർവ്വസ്യോ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് രണ്ടും കൂടെ നോക്കണം, ഒരിടത്ത് മറ്റൊന്ന് എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല, ഒന്നിന്റെ അപവാദമാണ് മറ്റൊന്ന്. അങ്ങനെ മനസ്സിലാക്കാം, രണ്ടു രീതിയിലും മനസ്സിലാക്കാം. ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്, നമുക്ക് രണ്ടിനും ഉദാഹരണം കിട്ടി. അല്ലെങ്കിൽ അജിഷ്ണു ധാതുബ്രഹ്മം നമുക്ക് ഉദാഹരണം കിട്ടത്തില്ല. സൂത്രം നമ്മൾ മനഃപ്പാഠം ചെയ്തു വച്ചിട്ട് പിന്നെ കാത്തിരിക്കണം, എപ്പോഴാണോ ആ സൂത്രത്തിന്റെ ഒരു പ്രയോജനം വരുന്നതാണ്. ആദ്യം നീ ശബ്ദം പഠിച്ചു കഴിഞ്ഞാൽ ആ സൂത്രത്തിന് ഉദാഹരണമായി അതെവിടെ പ്രവർത്തിക്കുന്നു അത് മനസ്സിലാക്കാം. പ്രതിശബ്ദം പഠിക്കുമ്പോൾ ഏരനേകാച്ചോസ്മി പൂർവസി അതിന് ഉദാഹരണമായി രണ്ടും പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ എളുപ്പ കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ പഠിച്ചത്. അപ്പോൾ ഇവിടെ അനേകാച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റേ സൂത്രം എവിടെ പ്രവർത്തിക്കത്തുള്ളൂ? ഏകാച്ച് ആ യുക്തി പ്രയോഗിക്കുന്നതിനാണ് അപവാദ യുക്തി എന്ന് പറയുന്നത്. അത് നമ്മൾ യുക്തിയിലൂടെ അത് പറയേണ്ട ആവശ്യമില്ല. അതാണ് പാണിനി ഇവിടെ മാത്ര ലാഭം എന്ന് പറയുന്നത്. അവിടെ ഏകാച്ച എന്ന് പറയാതെ തന്നെ നമ്മൾ ഗ്രഹിച്ചു ഏകാച്ചാണ്. ഇപ്പൊ പ്രതി വന്നിരിക്കുന്നിടത്ത് എണ്ണു വന്ന് വികാരത്തിന് എണ്ണു വന്നിട്ട് പ്രധ്യവു, പ്രതി ജസ് അസന്നിരിക്കുന്നിടത്ത് എണ്ണു വന്നിട്ട് എല്ലായിടത്തും ഇത് തന്നെ എന്താണ് അനേകാച്ചായ അംഗമാണ്. അജാതി പ്രത്യയം വരവിരിക്കുന്നു, എണ്ണു വരുന്നു, ഇകവണിച്ച് വരുമ്പോൾ തന്നെ പപി ശബ്ദം പോലെ പപി പപ്യോ പപ്യോ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ പറയുന്ന വിധിയിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന്, അവിടെ ഇവണിച്ച് ഇവിടെ ഏരനേകാച്ചോ അസംയോഗ പൂർവസ്യ. അതിന്റെ പൂർവ്വത്തിൽ ഇണോ എണ്ണം എന്നൊരു സൂത്രമുണ്ട്, അതിൽ നിന്ന് എണ്ണിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ഏരനേകാച്ചോ അസംയോഗ പൂർവസ്യ പ്രകാരം ഇവിടെ എണ്ണ വന്നു, മറ്റടുത്ത് ഇവണിച്ച് എണ്ണ വന്നു, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. രൂപം വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? പ്രതി എന്ന് പറയുന്നതിന് ഞന്തമല്ല, അതുകൊണ്ട് സുലോപിക്കുന്നില്ല. പപ്പിയിലും അങ്ങനെ തന്നെ സുലോപിച്ചോ? എന്തുകൊണ്ട്? ഞന്തമല്ല, ഇത് ഞന്തമല്ല, ലോപിക്കുന്നില്ല. പിന്നെ വരുന്ന സംബോധനയായിട്ട് ഇവിടെ നദിയില്ലാത്തതുകൊണ്ട് അമ്പാർത്തം നദ്യോർ ഹർസുഹ ഇല്ല, ഞാൻ ഹ്രസ്വ സമുദ്രേ സുലോപം. സുലോപം വരുന്നോ വരുന്നില്ലേ? വരില്ല. അപ്പോ ഹേ പ്രധീഹി പ്രദ്യോ പ്രദ്യഹ പപി അമ്മന്നിരിക്കുന്നിടത്ത് എന്ത് വന്നു? ഏ അമിപൂർവ. പക്ഷെ പ്രതി അമ്മന്നിടത്ത് അമിപൂർവയ്ക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഏരനേകാച്ച സമയപൂർവസ്യ പരമായതുകൊണ്ട് അതിനെ ബാധിക്കും. അതാണ് വ്യത്യാസം. അമിപൂർവം എന്തുകൊണ്ടൂടെ വരുന്നില്ല? പരസൂത്രം പ്രവർത്തിക്കും. പരസൂത്രം ഏതാണ്? ഏരനേകാച്ചോ അസമിപൂർവസ്യ എണ്ണു വന്നിട്ട് അങ്ങനെ ഒരു രൂപം പ്രധീയം എണ്ണു വന്ന പ്രധ്യം പപി പോലെ വരുമോ? പപീം എന്ന് വരുമോ? എന്നാ പിന്നെ അവിടെ ഈ ഏരനേകാച്ചോ അസമിപൂർവസ്യ വന്നാ പോരെ? എന്തുകൊണ്ട് വന്നില്ല? അത് ധാതുവല്ല, കിബന്ധമല്ല, ഈ പ്രത്യേകം തോന്നത് വ്യാപോക്കി ദ്വേച്ച. ഇതൊക്കെയാണ് ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം ഓർത്തിരിക്കണം, എന്നാലേ രൂപങ്ങൾ തെറ്റാതെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. വ്യത്യാസം അപ്പോ ഇവിടെ എന്തോന്നു? ഏരനേകാച്ചോ അസംയോഗ പൂർവസ്യ എന്നു. ഇതൊക്കെ ആദ്യം ഇങ്ങനെ കുറച്ച് കേട്ടും പറഞ്ഞും ചിന്തിച്ച് എഴുതിയൊക്കെ ആണ് ഇതുമായിട്ടൊരു പരിചയം വരേണ്ടത്. പെട്ടെന്നെല്ലാം നമ്മുടെ മനസ്സ് കയറിയിരിക്കത്തില്ല. എല്ലാം കൂടെ ഒരുമിച്ച് കുറച്ച് പരിചയം ആവശ്യമാണ്. പരിചയം വന്നാൽ ശരി, പരിചയം വന്നാലും നമ്മളെ ശ്രദ്ധ മാറിയാ തെറ്റിപ്പോവും. ശ്രദ്ധയും വേണം. പ്രദ്യം പിന്നെ പ്രതിയവോ ഏരനേകാച്ചോ അസംപൂർവസ്യ പ്രധ്യോ പ്രതീശസ് പപിയിൽ എന്താ വന്നത്? ഏ പപീൻ ഇവണിച്ചാണോ വന്നത്? എന്താ പപ്പീൻ എന്നുള്ളടത്ത് ഈ വേണിച്ച് വരാത്തത്? പ്രഥമയോഹോ ഒരു സ്വർണം വന്നു. ഇവിടെ അത് പറ്റില്ല. ഇവിടെ എന്തുവരും? ഏരനേക അച്ചു അസമി ഉർവസ്യ പരമായതുകൊണ്ട് അത് വരും. അപ്പം പ്രധ്യസ് പ്രത്യവിശ്രമം വരുമ്പോൾ പ്രധ്യ അടുത്ത് പ്രധി ട എന്തുവരും? പ്രധ്യ എന്തുവരും? യോണിച്ച് വന്നാൽ പോരെ. പരസൂത്രമുണ്ട് ഏരനേകാച്ചോ അസമീപോ പൂർവസ്യ പ്രധ്യ പ്രദീഭ്യാം പ്രദീഭി ചതുർത്ഥിയിൽ പ്രധി എന്നിരിക്കുന്നിടത്ത് ഏരനേകാച്ചോ അസമീപൂർവസ്യ പ്രധ്യേ. എന്താണ് അവിടെ റിസർച്ച് നടത്തുന്നത്? ഈ പറയുന്ന കേൾക്കത്തില്ല. പ്രദീഭ്യാം പ്രദീഭ്യ പഞ്ചമീന ഷഷ്ടിയിലും പ്രധി അസന്നിരിക്കുമ്പോൾ പ്രധ്യ ഇഗണിച്ച് വരുമോ? ആൺമദ്ധ്യ എന്തുകൊണ്ടാ വരാത്തത്? എന്തുകൊണ്ട് നിസഞ്ജയില്ല? നിത്യസ്ത്രീലിംഗമല്ല അത് പറയും. ഇപ്പോ പ്രധീയസ് ഹിരണീക ചുവസംഗൂർവസിയാണെന്ന് പ്രധ്യ പ്രധീഭ്യാം പ്രദീഭ്യ ഷഷ്ടിയിലും പ്രധ്യ പ്രധി ഓസെന്നിരിക്കുന്നിടത്ത് പ്രധ്യോസ് പ്രധി ആമെന്നിരിക്കുന്നിടത്ത് ഏരനേകാച്ചോസിംഗ് പൂർവസ്യ ഇവിടെ വരേണ്ട നുട്ടാണത് വരുന്നില്ല. എന്തുകൊണ്ട്? നദീസഞ്ജന പ്രധ്യാം പ്രധീ നീ സപ്തമിയിൽ എന്തുവരും? ഏരാ നദ്യ നീഭ്യ വരത്തില്ലേ? നീ ശബ്ദത്തിൽ വന്നതുപോലെ നദീസഞ്ജയില്ല. പക്ഷെ നീ ശബ്ദത്തിന് നദീസഞ്ജ ഇല്ലെങ്കിലും വന്ന് എന്തുകൊണ്ട്? നീ എന്നവിടെ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഇവിടെ അത് നടക്കില്ല. അപ്പോ പ്രധീ ഈ ഏരനേകാച്ചോ അസമിക ഉർവസി എണ്ണ വന്നു. പ്രധി പ്രധീയോസ് പ്രദ്യോ പ്രധീഷു എളുപ്പമല്ലേ? ഒരു സൂത്രം പഠിച്ചാൽ മതി. ഏരനേകാച്ചോ അസമിക ഉർവസി വേറെ ഒന്നും പ്രവർത്തിക്കുന്നില്ല ജാതിയിൽ. ഇവിടെ അജിഷ്ണു ധാതു ഭ്രുവാം യോരിയങ്ങു വരുന്നില്ല. എന്തുകൊണ്ട്? അത് ഇത് അനേകാച്ചെന്ന് പറഞ്ഞ് അനേകാച്ചാവുമ്പോൾ ഈ പരസൂത്രം പ്രവർത്തിക്കും. എന്നുവെച്ചാൽ അത് ഏകാച്ചലേ പ്രവർത്തിക്കത്തുള്ളൂ. ഇത് അനേകാച്ചെന്ന് വിശേഷിച്ച് പറഞ്ഞു. ഇനി ഏകാച്ചലും ഈ സൂത്രം തന്നെ അങ്ങ് പ്രവർത്തിച്ചെന്നിരിക്കട്ടെ. ആ സൂത്രത്തിൽ ഏകാച്ചെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഏകാച്ചുള്ളടത്ത് ഈ സൂത്രം നല്ല പ്രവർത്തിക്കട്ടെ എന്ന് വന്നാൽ എന്തുവരും? ആ സൂത്രത്തിൽ ഏകാച്ചെന്ന് പറഞ്ഞിട്ടില്ല, അനേകാച്ചെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏകാച്ചൽ ഈ സൂത്രത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് ഇവിടെ അനേകാച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്? അപ്പൊ ഇതിന് അനേകാച്ചലേ പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ ഏകാച്ച വന്നു കഴിഞ്ഞാൽ പൂർവസൂത്രം പ്രവർത്തിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധ്യോ ദിവചനം കൊടുത്തിരിക്കുന്നു. പ്രതിഹ ദ്വിതീയ ബഹുവചനങ്ങൾ പിന്നെ പഞ്ചമിയകോചനമൊക്കെ അങ്ങനെയാണ്. പ്രധ്യം ദ്വിതീയ ഗോചനം പ്രധ്യോ പ്രതിഹ ദ്വിതീയ ബഹുവചനം പ്രധി എന്ന് പറഞ്ഞിരിക്കുന്ന ഏത് രൂപം? സത്യം. മറ്റേ പ്രധ്യ എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഷഷ്ടി ഏകവചനം സപ്തമി ഏകവചനം പ്രഥമ ബഹുവചനം ദ്വിതീയ ബഹുവചനം എല്ലാം അങ്ങനെയാണ്. ശേഷം പപീവർ ബാക്കിയുള്ള രൂപങ്ങളെല്ലാം പപീ ശബ്ദം പോലെ എന്ന് വെച്ചാൽ എണ്ണാദേശം വരുന്നു നടക്കും. അങ്ങനെ വരുന്നു. പക്ഷേ എല്ലാം അതുപോലെ തന്നെ പപീ ശബ്ദത്തിന്റെ ഷഷ്ടി ബഹുവനം അങ്ങനെയാണ് വരുന്നത്. ഷഷ്ടി ബഹുവനം അതേ പപീനാമ നുട്ടെന്തുകൊണ്ട് വരുന്നില്ല? നദീസഞ്ജയില്ല, ഹ്രസ്വമില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഏവം ഗ്രാമണീഹി. ഗ്രാമണി ശബ്ദം എന്താണ്? ഗ്രാമം നൈതീതി ഗ്രാമണീഹി. ഇത് കിബന്ധമാണ്. ഗ്രാമത്തെ നയിക്കുന്നവൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നർത്ഥം. ഗ്രാമണീ നീഞ്ഞ് പ്രാപണേ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച നീഞ്ഞ് പ്രാപണേ ധത്വാദേഹേ നഹ നഹ. ധത്വത്തിന്റെ ആദ്യമുള്ള നകാരത്തിന് നകാരം വന്നിട്ട് നീന്നാവും. ഇപ്പൊ ഗ്രാമം നീ, പിന്നെ അതിനുള്ള നകാരത്തിന് നകാരം വരുന്ന എങ്ങനെയാണ്? അക്കുപ്പന്നു വയബി രേഖത്തിന്റെ പരത്തിലിരിക്കുന്ന നകാരത്തിന് നകാരം വരും. ഗ്രാമണീ, ഇതിന്റെ പ്രത്യേകത എന്താണ്? കിബന്ധമായോണ്ട് ഇതിനെന്തുണ്ട്? ധാതുത്വമുണ്ട്. പക്ഷെ ഇത് ഞന്തമല്ല. ഞന്തമല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? സുലോപം സംഭവിക്കത്തില്ല. ഗ്രാമണീഹി, ഗ്രാമണീ അവന്നിരിക്കുന്നത് കൊണ്ട്, കിബന്ധമായതുകൊണ്ട്, ധാതുത്വമുള്ളതുകൊണ്ട് രണ്ട് സൂത്രം പ്രാപ്തമാവും. ഒന്ന് അജിഷ്ണു ധാതു ഭ്രുവാം യോ രിയങ്ങുവങ്ങോ, അടുത്തത് ഏരനേകാച്ചോ അസംയോഗ പൂർവസ്യ. രണ്ടും ധാതുത്വമുള്ളടത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ പിന്നെ ചിന്തിക്കേണ്ടി വരും, ആ രണ്ടിലേത് സൂത്രമാണ് ഇവിടെ വരുന്നത്? അനേകാച്ചാണ്, അംഗം അനേകാച്ചാണ്. പിന്നെ വേറെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അംഗം അനേകാച്ചാണെങ്കിൽ ഏരനേകാച്ചു. പക്ഷെ ഒന്നുകൂടെ ചിന്തിക്കണം, ധാതുവിൽ സംയോഗം വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടുത്തെ ധാതു ഏതാണ്? നീ, അതിൽ സംയോഗമില്ല. ഏരനേകാച്ചോ അസംയോഗ പൂർവസ്യ പ്രകാരം എന്തുവരും? എണ്ണു വരും. ഇപ്പോ ഗ്രാമണീഹി ഗ്രാമണ്യൗ ഗ്രാമണ്യഹ ഹേ ഗ്രാമ ഗ്രാമണീഹി. അവിടെ പ്രസവം വരുന്നില്ല, സമ്പുദ്ധി ലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞന്തം നദീസഞ്ജയില്ല. ഗ്രാമണ്യൗ ഗ്രാമണ്യഹ, അവിടെ അമിപൂർവം വരത്തില്ല, തസ്മാ ചസ്വനപുംസി വരത്തില്ല. പകരം സൂത്രം വരും, ഏരനേകാച്ചോ അസ്മി ഉർവസ്യ തൃതീയ ഏകവനത്തിൽ. അങ്ങനെ വരുന്നു ഗ്രാമണ്യ ഏരനേകാച്ചോ അസ്മി ഉർവസ്യ ഗ്രാമണീഭ്യാം ഗ്രാമണീഭി ചതുർത്ഥി ഗ്രാമണീ ഏ ഗ്രാമണ്യേ ഏരനേകാച്ചോ അസ്മി ഉർവസ്യ ഗ്രാമണീഭ്യാം ഗ്രാമണീഭ്യ പഞ്ചമി ഗ്രാമണീ അസ് എന്തുവരുന്നു? ഏരനേകാച്ചോ അസ്മിപൂർവസ്യ ഗ്രാമണ്യഹ ഗ്രാമണീഭ്യാം ഗ്രാമണീഭ്യ ഷഷ്ടി ഏകവചനം ഗ്രാമണി അസ് എന്തുവരുന്നു? ഗ്രാമണ്യഹ ഗ്രാമണി ഓസ് എന്തുവരുന്നു? ഗ്രാമണ്യോഹോ ഗ്രാമണി ആം ഗ്രാമണ്യാം ഗ്രാമണീങ്ങി എന്തുവരുന്നു? ആലോചിച്ചേ പറയാവൂ. നേരാം നദ്യാം നീഭ്യഹ, എന്തുകൊണ്ട് അവിടെ നീ എന്ന് പറഞ്ഞു? നീയല്ലേ ഒറ്റ വാക്ക്, നീ മുടിയും നീയല്ലേ. സാരമുണ്ട്, തദന്തമാക്കാം നമുക്ക്. അംഗത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തുവരും? തദന്തം വരും. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലോസിദ്ധാന്തം. എന്താണ്? ങൗതു ഗ്രാമണ്യാം പറഞ്ഞിട്ടില്ലേ. ങൗ എന്ന് പറഞ്ഞാൽ നീ, സപ്തമി ഇങ്ങിയിൽ ഗ്രാമണ്യാം എന്ന് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം പ്രഥി ശബ്ദം പോലെ അല്ല എന്നർത്ഥം. നീരാം നദ്യാം നീഭ്യഹ എന്ന് പറയുന്നിടത്ത് നീ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിയന്തമായ അംഗമാണ്. അതുകൊണ്ട് അങ്ങീക്കാം വന്നു. ഗ്രാമണി ആം എന്നിരിക്കുമ്പോ നദീസഞ്ജ ഉണ്ടാ? ഇല്ല. അപ്പൊ ഗ്രാമണി ആം എന്നിരിക്കുമ്പോ ഗണിച്ചെന്ന് ഗ്രാമണ്യാം. അതാണ് പഫി ശബ്ദത്തിൽ നിന്നും പ്രതി ശബ്ദത്തിൽ നിന്നുമുള്ള വ്യത്യാസം. ഏരനേകാച്ചോ അസംഗൂർവസി, അത് തന്നെ പഫി ശബ്ദത്തിൽ നിന്നും പ്രതി ശബ്ദത്തിൽ നിന്നും ഉള്ള വ്യത്യാസത്തെ പറഞ്ഞു. എണ്ണു വരുന്നു ഗ്രാമണീയോ ഗ്രാമണ്യോ ഗ്രാമണീഷു. പ്രതിശബ്ദവും ഗ്രാമണീ ശബ്ദവും രണ്ടും ഒരുപോലെ തന്നെ, പക്ഷെ ഒരേ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? സപ്തമി ഏകവചനത്തില് നേരാം നദ്യാം നീഭ്യ എന്ന് സൂത്രത്തിൽ നീ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആം വരുന്നു. നദീ ശബ്ദം ഇല്ലെങ്കിലും വ്യത്യാസം. പിന്നെ ഈ രണ്ട് ശബ്ദങ്ങൾക്കും പപി ശബ്ദം പോലെ ചില സമാനതകളുണ്ട്. അതിൽ ഒരു സമാനത എന്താണ്? ആദ്യത്തത് സുലോപിക്കുന്നില്ല, രണ്ടും ഞന്തമല്ല. അതാണ് ഒരു പ്രത്യേകത, സുലോപിക്കുന്നില്ല. പിന്നെ ഒരു സമാനതയുള്ള എന്താണ് രണ്ടിനും? ഒരു സമാനതയുള്ള എന്താണ്? നദീസപ്ന ഇല്ല രണ്ടിനും. ഉണ്ടാ, രണ്ടിനും നദീസപ്ന ഇല്ല. എന്നാൽ രണ്ടും തമ്മിലൊരു വ്യത്യാസമുള്ള എന്താണ്? ധാതുത്വം ഇവിടെയുണ്ട്, പപീശബ്ദത്തിനില്ല. പപീശബ്ദത്തിന് എന്തുകൊണ്ട് ധാതുത്വമില്ല? എന്തുകൊണ്ടില്ല? കിബന്ധമല്ല. കിപ്പ് വിച്ച് വിട്ട് പ്രത്യാന്തമായാലേ ധാതുത്വമുള്ളൂ. ഇവിടെ ധാതുത്വമില്ല. പക്ഷെ ഇത് കിബന്ധമായതുകൊണ്ട് പതിശബ്ദത്തിനും നീ ശബ്ദത്തിനും ഗ്രാമണീ ശബ്ദത്തിനും ധാതുത്വമുണ്ട്. ഇനി ഈ ഗ്രാമണീ ശബ്ദത്തിലെ ആ നീ, അത് തന്നെയാണ് കേവലമായ നീ ശബ്ദം. നീ അത് നീ തന്നെ, രണ്ടും ധാതുവുമാണ്. പക്ഷെ രണ്ടിന്റെ രൂപത്തിന് വ്യത്യാസം വന്നു. എന്ത് വ്യത്യാസം വന്നത്? ഏകാച്ചും അനേകാച്ചും എന്നുള്ള വ്യത്യാസം. അപ്പൊ നീ എന്ന് പറയുന്ന ഏകാച്ചായതുകൊണ്ട് ഏരനേകാച്ചു അസമയോ പ്രവൃത്തിയ പ്രവർത്തിക്കത്തില്ല. അത് പ്രവർത്തിക്കാത്തതുകൊണ്ട് പൂർവസൂത്രം പ്രവർത്തിച്ചിട്ട് എന്തുവരും? ഇയങ്ങ് വരും എല്ലായിടത്തും. പക്ഷേ ബ്രാഹ്മണി എന്ന് പറയുന്നത് അതേ നീ ശബ്ദം തന്നെ, പക്ഷെ അനേകാച്ചായതുകൊണ്ട് പരസൂത്രം പ്രവർത്തിക്കും. പ്രവർത്തിച്ചിട്ട് അജാതിയിരിക്കുമ്പോൾ എന്തുവരും? എണ്ണ വരും. എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ, ഒരു സ്ഥലം ഒഴികെ, സപ്തമി ഏകോചനം ഒഴികെ. സപ്തമി ഏകോചനത്തിൽ നീ അവിടെ ഇങ്ങേക്ക് ആം വരും, ബാക്കി എല്ലായിടത്തും ഒരുപോലെ തന്നെ. നീ എന്ന് പറയുന്നത് അതെ, രാമണി പൃഥ്വി അനേകാച്ചായതുകൊണ്ട് എല്ലായിടത്തും എന്തു വന്നു? എണ്ണു വന്നു, എല്ലായിടത്തും എണ്ണു വന്നു. പക്ഷെ വ്യത്യാസം എന്താണ്? സപ്തമി ഏകദിനത്തിൽ ഏരാം നദ്യാം നീഭ്യ എന്ന് പറഞ്ഞുകൊണ്ട് നദീസജ്ഞ ഇല്ലെങ്കിലും നീ എന്ന് പറഞ്ഞുകൊണ്ട് ആം വന്നു. ആ സൂത്രത്തിൽ നീ എന്ന് പറഞ്ഞതുകൊണ്ട് തദന്തത്തിന് എടുക്കാം. അംഗാധികാരത്തിൽ എല്ലാം തദന്തം വരും. തദന്തത്തിന് എടുക്കാം, അതിനെ എടുക്കാം. തദന്തത്തിന് എടുക്കുന്ന എന്തുകൊണ്ട്? പദാങ്കാധികാരി തസ്യച തദ്ദിശ. പിന്നെ അതിനെടുക്കുന്ന എങ്ങനെ? ആദ്യന്തവത് ഏകസ്മിൻ. ഒന്നിനെ പറഞ്ഞു കഴിഞ്ഞാൽ തദന്തമായിട്ട് കൊടുക്കാം, അതായിട്ടും അതിനെ എടുക്കാം. രണ്ടും അവിടെ പ്രവർത്തിക്കും. രണ്ടും വരും. വിപദേശിവദേകസ്മിൻ അല്ലെങ്കിൽ ആദ്യന്തവദേകസ്മിൻ. തദന്തത്തിന് വിധിച്ച കാര്യങ്ങളെല്ലാം അതിനും എടുക്കാം, അതിനെ തന്നെ അതന്തമായിട്ട് ഗ്രഹിക്കണം. സർവത്ര അങ്ങനെയാണ്. അതാണിപ്പം നദ്യന്തത്തിന് വിധിച്ച കാര്യങ്ങളെല്ലാം കേവല നദീസഞ്ജയുള്ളതിനും വരും. കേവല നദീസഞ്ജയുള്ള ശബ്ദങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? ഭൂശ്രേയസി. അവിടെ നദ്യന്ത കാര്യങ്ങളാണ് വരുന്നതല്ല, അണ്നദ്യാഹ അല്ല, നദ്യന്തത്തിനാണ്. അപ്പൊ ഗൗരീ ശബ്ദമോ അത് നദീസംജ്ഞയുള്ളതാണ്, അതിനെ തന്നെ തദന്തമായി എടുത്തോളും. അതിനാണ് പറയുന്നത് ആദ്യന്തവത് ഏകസ്മിൻ അല്ലെങ്കിൽ വ്യപദേശിവത് ഏകസ്മിൻ എന്ന് പറയുന്നു. മുമ്പ് നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതിനെ തന്നെ അതന്തമായിട്ടെടുക്കുക. ഇവിടെ പറയുന്നു എന്താണ്? അനേകാച്ചഹക്കിം. അടുത്ത് ഈ സൂത്രത്തിൽ അനേകാച്ചെന്നെന്തുകൊണ്ട് പറഞ്ഞു? പറയുന്നു നീഹി നിയോ നിയഹ. നമ്മൾ ആദ്യം പഠിച്ചത്, കഴിഞ്ഞ ദിവസം പഠിച്ചത് നീ ശബ്ദം. അജിഷ്ണുധാത ബ്രുവാം യോ രീങ്ങു, അത് വരുമെന്നാണ്. അനേകാച്ചായി കഴിഞ്ഞാൽ പൂർവസൂത്രം വരും. നമ്മൾ പഠിച്ചതാണ്. അതാണ് അനേകാച്ചതക്കിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അനേകാച്ചിൻ അല്ലാത്തതുകൊണ്ട് നീയിൽ ഈ സൂത്രം പ്രവർത്തിക്കത്തില്ല, പിന്നെ പൂർവ്വസൂത്രം പ്രവർത്തിക്കും എന്നതിൽ നിന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്നതാണ്. നീഹി നിയോ നിയഹ അമിശസിച്ച പരത്വാദ് ഇയങ് നിയം അമിശസും പരമിരിക്കുമ്പോൾ നീ ശബ്ദത്തിന്റെ പരത്വാദ് ഇയങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുസരിച്ച് ഏത് വരത്തില്ല? അമിപൂർവ്വ വരത്തില്ല, പിന്നെ പ്രഥമയോ പുറസ്വർണി വരത്തില്ല. പരത്വാദിയങ് ഏതാണ് പരം? അജീസന് ധാതു ബ്രാഹിം. അത് അക്കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അമിശസിജ പരത്വാദിയങ് നിയം എന്ന് പറഞ്ഞിരിക്കുന്ന ഏത് രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നിയം? ഏത് രൂപമാണ്? വിദ്യാഗാനം. അടുത്ത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പറയുന്നു ഞേരാം നിയാം. ഇതേത് രൂപമാണ്? സപ്തമി യകോചനം ഞേരാം നദ്യാം നിയാം. ഇത് കേവല നീ ശബ്ദം, മറ്റേ ബ്രാഹ്മണീ ശബ്ദം. രണ്ട് ശബ്ദങ്ങളുണ്ട്, ഒന്ന് നീ ശബ്ദം. ഗ്രാമണിയിൽ വരുമ്പോൾ എന്താണ്? ഗ്രാമം നയതീതി ഗ്രാമണി. അവിടെ ഗ്രാമണി ശബ്ദം പുല്ലിംഗ ശബ്ദം, അത് ശ്രീലിംഗത്തിൽ ഉപയോഗിക്കും, ശ്രദ്ധിക്കുകയാണ്. മറ്റെന്താണ്? നയതീതി നീ പ്രത്യേകിച്ച്. അവിടെ നകാരം വരാനുള്ള നിമിത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ എന്നിരിക്കും. അത് നീ ശബ്ദമാണ്. നീ ശബ്ദത്തിനാകെ ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ രാമ നാ, അവിടെ നകാരാദേശം വരുന്നു എന്നേ ഉള്ളൂ. അവിടെ പ്രത്യേകം ഏതാണ്? നാം. രാമാണാം എന്നിടത്ത് പ്രത്യേകം ഏതാണ്? നാം. നകാരാദേശം വന്നു കഴിഞ്ഞാലും പ്രത്യേകം എന്താണ്? നാം. രാമേണ എന്താദേശം വന്നു? ഇന. അതിന് നകാരം വന്നു കഴിഞ്ഞാലും ഇന തന്നെ, നകാരത്തിന് നകാരം വന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ധാതു എന്താണോ നീയാണ്, അതിന് ആദ്യം നകാരം വരും. ധാത്വാദേ ധാതുവിൻ്റെ ആദ്യമുള്ള നകാരത്തിന് നകാരം വരും. സൂത്രമാണ്. അപ്പോൾ അത് നകാരമായി, നീന്നായി. ഇനി അത് എവിടെ പ്രയോഗിക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണ്. ഗ്രാമണി എന്ന് പറയുന്നിടത്ത് പൂർവ്വത്തിൽ നിമിത്തമിരിക്കുന്നതുകൊണ്ട് വീണ്ടും നകാരം എന്തായി മാറി? നകാരം. പക്ഷെ നീ എന്ന് പറയുന്നിടത്ത് പൂർവ്വത്തിൽ നിമിത്തമൊന്നുമില്ല, അതുകൊണ്ട് നീ നീ തന്നെ ശബ്ദം ഒന്നു തന്നെ. അല്ല, ആദേശം വന്നു എന്ന് വിചാരിച്ച് മാറ്റം വരത്തില്ല. അതാണ് പറയുന്നത് എന്താണ്? ഏകദേശഭൂവൃതം ഏകദേശഭൂവൃതം അനന്യവാത്. എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നു നേരെ ശബ്ദം മാറത്തില്ല. ഗ്രാമണിയിലെ നീ തന്നെയാണ് നീ. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കാൻ മതി, സ്വയം ചെയ്തുകൊണ്ടാ മതി. എന്താണ്? നമ്മൾ പ്രതി ശബ്ദം ശ്രദ്ധിച്ചു ഇന്ന്. അവിടെ ഏരനേകാച്ചോ അസമയോ പുരോസി പ്രകാരം എണ്ണം വന്നു. പ്രതി ശബ്ദത്തിന്റെ വ്യുത്പത്തി എങ്ങനെയാണ്? പ്രധ്യായതീതി അല്ലെങ്കിൽ പ്രകൃഷ്ടം. ധ്യായതീതി പ്രതി അത് പറ്റുന്നു. പ്രധ്യായതി എന്ന് തന്നെ പറയുന്നു, പ്രകൃഷ്ടം. അത് പിന്നെ സമാസമൊക്കെ വരുന്നതിന് പ്രശ്നം വരും, കാരണം അവിടെ സമാസം വരണം. നമ്മൾ സമാസ പ്രകടനത്തിൽ എത്തിയില്ലല്ലോ, അപ്പോഴേ അത് സമാസം എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാകത്തുള്ളൂ. ഇനി ഇവിടെ പ്രധി എന്നുള്ള ശബ്ദത്തിൽ പ്രപൂർവത്തിലിരിക്കുന്ന ധീധാതു കിപ്പ് വന്നാണ്. ഈ ശബ്ദം വേറെ തരത്തിൽ പ്രതി ശബ്ദം ശ്രദ്ധിക്കാം. ആദ്യം എന്താണ്? ധ്യായതീതി ധീ ധ്യൈ ചിന്തായ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ധീ ശബ്ദത്തെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രതിയല്ല, ധീ ധീ ബുദ്ധി എന്നുള്ള അർത്ഥത്തിൽ ധ്യായതീതി ധീ. ധ്യാനിക്കുന്നവൻ ചിന്തിക്കുന്നവനാണല്ലോ ബുദ്ധി. ഒരു ധീ ശബ്ദം ശ്രദ്ധിച്ചു. പിന്നെ അതിനെ പ്രായമായിട്ട് സമാസം ചെയ്യണം. പ്രകൃഷ്ട ധീ യസ്യ ബഹുവ്രീ സമാസ് പ്രകൃഷ്ടമായ ധീ ബുദ്ധി ആർക്കാണോ ഉള്ളത് ആ പുരുഷൻ പ്രധി എന്ന രൂപം വരും. രണ്ടിടത്തും അർത്ഥം ഒന്ന് തന്നെ. ആദ്യം എന്താണ് പറഞ്ഞത്? പ്രധ്യായതീതി പ്രധി, നല്ലവണ്ണം ചിന്തിക്കുന്നവനാണ് പ്രധി ഒരു പുരുഷൻ. ഇവിടെ പറയുന്നത് എന്താണ്? പ്രകൃഷ്ട ധീ യസ്യ പ്രധി, ആർക്കാണോ നല്ല ബുദ്ധിയുള്ളവൻ അവനാണ് പ്രധി. ഫലത്തിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ രൂപത്തിൽ വ്യത്യാസം വന്നു. ഒരിടത്ത് എന്താണ് പ്രധി എന്ന് പറയുന്ന ഒരു പദം, രണ്ടാമത്തോ പ്രധി എന്ന് പറയുന്നത് സമസ്ത പദമാണ്. രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്ത്, വ്യത്യസ്തമായ രണ്ട് പദങ്ങളെ കൂട്ടിച്ചേർത്ത് അവിടെ ഒരു സമാസം ഉണ്ടായിരിക്കുന്നു എന്ന് വെച്ചാൽ, ധീ ശബ്ദം പ്രത്യേകം ശ്രദ്ധിച്ചു, പ്ര ഉപസ് എന്ന് പറയുന്ന ശബ്ദവുമായിട്ട് അവിടെ സമാസം ചെയ്തു. ബഹുവ്രീ സമാസം, ഇവിടെ ബഹുവ്രീ സമാസം, അവിടെയും സമാസമുണ്ട്, പക്ഷേ ബഹുവ്രീ സമാസമല്ല, അവിടെ തത്പുരുഷനാണ്. എന്താ അത്? പ്രധ്യായതി എന്ന് പറയുമ്പോഴത്തേക്ക് പ്ര ഉപപദമായിട്ടിരിക്കുമ്പോൾ സമാസം വരാൻ വേണ്ടി പ്രത്യേക സൂത്രമുണ്ട്, ഉപപദ സമാസം എന്ന് പറയും. തത്പുരുഷന്റെയൊക്കെ ഭേദമായി വരുന്നൊരു സമാസമാണ്. പ്രകൃഷ്ടമായി ധ്യാനിക്കുന്നവൻ എന്നുള്ള അർത്ഥം വരും. ഇവിടെ അങ്ങനെയല്ല, ഗൗരീ സമാസമാണ്. ഇവിടെ ധീ പ്രത്യയം ശ്രദ്ധിച്ചിട്ട് പ്രായമായിട്ട് സമാസം ചെയ്തു. അങ്ങനെയും ഈ രൂപം ശ്രദ്ധിക്കുക, രൂപം കണ്ടുകഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല, പ്രധീ പ്രധീ. പക്ഷേ രണ്ടാമത് ധീ ശബ്ദം പ്രത്യേകം ശ്രദ്ധിച്ചതുകൊണ്ട് ധീ ശബ്ദം എന്ന് പറയുന്നത് നിത്യശ്രേണിങ്ങമാണ്. ധീ എന്ന് പറയുന്നത്, ധീ എന്ന് പറയുന്ന പദത്തെ ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നിത്യശ്രേണിങ്ങമാണ്. അപ്പോൾ പ്രകൃഷ്ടാധീ യസ്യ പ്രധീ എന്ന് പറയുന്നിടത്ത് നദീസജ്ഞയുണ്ട്. പ്രധി എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞിടത്ത് നദീസജ്ഞ ഇല്ല, അവിടെ നിത്യശ്രേണിങ്ങമല്ല, ബാക്കിയെല്ലാം ഒരുപോലെ. പ്രകൃഷ്ടാധീ യസ്യ എന്ന് പറയുന്നിടത്ത്, എന്നാൽ ധീ എന്ന് പറയുന്നത് കിബന്ധമായതുകൊണ്ട് രണ്ടിടത്തും ധാതുത്വമുണ്ട്. ധീ എന്ന് പറയുന്നത് ഞന്തമല്ലാത്തതുകൊണ്ട് സുലോപിക്കത്തില്ല. പക്ഷേ പ്രധി എന്ന് പറയുന്ന രണ്ടാമത്തെ ശബ്ദത്തിൽ നിത്യസ്ത്രീലിംഗമായതുകൊണ്ട് ധീ ശബ്ദം അവിടെ യൂസ്ത്രാക്യോ നദി പ്രഥമ ലിംഗഗ്രഹണം ജ ആൺ നദ്യാഹ ആഡശ്ച നദ്യാപോന്നോട്ട് ഏരാം നദ്യ നീഭ്യഹ. ഈ സൂത്രങ്ങളെല്ലാം വന്ന് രൂപത്തിന് വ്യത്യാസം വരും. അതെങ്ങനെ വ്യത്യാസം വരും എന്നുള്ളത് നമ്മൾ ചെയ്തു നോക്കിയാൽ മതി, എളുപ്പമാണ്. ധാതുവായതുകൊണ്ട് പ്രധി എന്നുള്ളിടത്ത് ഏരനേകാച്ചോ അസിമപൂർവസ്യ അത് പ്രകാരം എന്തേ വരത്തുള്ളൂ, എണ്ണ വരും. പക്ഷേ ആൺ നദ്യാഹ ആടച്ചൂടെ വരും. നേരത്തെ നമ്മൾ പ്രധ്യേ എന്ന് പറഞ്ഞു, ഇവിടെ എന്തുവരും? ആൺനദ്യ അടച്ചു വന്നിട്ട് ഐ വന്നിട്ട് പ്രധ്യൈ എന്ന് വരും, ആണ് വ്യത്യാസം. നേരത്തെ പ്രധ്യഹ എന്ന് പറഞ്ഞു, ഇവിടെ എന്തുവരും? ആൺനദ്യ അടച്ചു വന്നിട്ട് പ്രധ്യാഹ, അങ്ങനെ വരും. പ്രതിശബ്ദം പുല്ലിംഗം തന്നെ. ഇവിടെ ഇപ്പൊ പുല്ലിംഗം, നമ്മൾ ശ്രീലിംഗത്തിൽ ഇതുവരെ ഒരു ശ്രീലിംഗത്തിൽ ഒരു ശബ്ദവും ചെയ്തിട്ടില്ല. ഒരു ധീ ശബ്ദം ശ്രീലിംഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കും, ധീ ശബ്ദം. പ്രതിശബ്ദവും ശ്രീലിംഗത്തിൽ വരാം. പ്രതിശബ്ദം പുല്ലിംഗത്തിലും ശ്രീലിംഗത്തിലും നവസ്ത്രീലിംഗത്തിലും എല്ലാം ഉപയോഗിക്കാം. നിത്യശ്രീലിംഗം എന്ന് പറഞ്ഞാൽ ധീ, ആ ധീ ശബ്ദത്തിനെ ഇവിടെ കൊണ്ടുവന്ന് സമാസം ചെയ്ത് പ്രധി എന്നാക്കി കഴിഞ്ഞാൽ പ്രഥമ ലിംഗഗ്രഹണം ച എന്നുള്ള ഇതനുസരിച്ച് ഇതിന് നദീസഞ്ജ വരും. പ്രതിശബ്ദത്തിന് ചുരുക്കി പറഞ്ഞാൽ പ്രതിശബ്ദത്തിന് രണ്ട് രൂപമുണ്ട് എന്നർത്ഥം. പ്രധ്യേ പ്രധ്യൈ പ്രധ്യാം പിന്നെ ഷഷ്ടിഭുവനത്തിൽ ഇവിടെ ഹ്രസ്വന്തന്തിയാപ്പം ഒന്നിട്ടും പ്രാപ്തമാവും. പിന്നെ ഇവിടെ എണ്ണം വരും. അപ്പോൾ ഇവിടെ നദീസഞ്ജങ്ങളുണ്ട്, എന്ത് വരും? നൊട്ട് വരും. അവിടെ എണ്ണു വന്നാൽ എന്തെന്ന് ചോദിക്കും. പക്ഷെ പരമായതുകൊണ്ട് അപ്പം നോക്കണേ ഏതാ പരമെന്ന്. ഹ്രസ്വന്തന്തിയാപ്പോ നൊട്ട് വരും. ആണോ പരം? അതാണോ? നദീസഞ്ജ ഉള്ളപ്പോ അപ്പൊ അതല്ലേ പരം. അപ്പൊ അത് വരും പ്രധീനാം. മറ്റടുത്ത് പ്രധ്യം എന്ന് വന്നു, ഇവിടെ പ്രധീനാം എന്ന് വന്നു. പരമായോണ്ട് നിട്ട് വരും. മറ്റടുത്ത് പ്രധ്യം, ആ ഷഷ്ടി ഭുവനത്തിൽ പ്രധ്യാം, ഇവിടെ പ്രധീനാം. സപ്തമീനം വരും. ഏരാം നദ്യാം നിഭ്യപ്രകാരം എന്തുവരും? ആം വരും. ആൺ നദ്യ ആടശ ആം എണ്ണ് പ്രധ്യാം. അല്ലെങ്കിലോ പ്രധി. മനസ്സിലായോ? പ്രധി ശബ്ദത്തിന് നദീസഞ്ജ വരുന്ന വർഷം കൂടുതലായിട്ട് കാര്യങ്ങളെല്ലാം വരും. അത് ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക. ഇവിടെ അത് കൊടുത്തിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിക്കോളണം.